നമ്മുടെ നഞ്ച് സമാസമാണ് അനശ്വഹ. അനശ്വഹ, അനശ്വഹ, അനബ്രാഹ്മണ, അബ്രാഹ്മണ. അത് വ്യത്യാസം വരുന്നത് ന ബ്രാഹ്മണ, അബ്രാഹ്മണ. നായിലെ നകാരം പോയി, നകാരം അവിടെ ഇരിക്കുന്നു, ഇത് തിരിഞ്ഞു വരുന്നു. നാന്ന് പറയുന്ന അന്നെന്നാവും. നായ തിരിച്ചിട്ട് എങ്ങനെയാവും? ഇതാണ് അടുത്ത് പറയുന്നത്, തസ്മാ നുടതി ലുപ്തനകാരാത് നഞ്ഞഹ ഉത്തരപദസ്യ അജാതിർ നുടാഗമസ്യാത് അനശ്വഹ. അശ്വഹ എന്ന് വിഗ്രഹിക്കുന്നു. അവിടെ നഞ്ഞ്, നഞ്ഞ് സമാസം വരുന്നു. അലൗകിക വിഗ്രഹം എങ്ങനെയാണ്? വരൂ. എന്തുകൊണ്ട്? എന്തുകൊണ്ട് വരില്ല? അവ്യാദാപ്സുലോപിച്ചു. പിന്നെ നാസു എന്ന് പറയേണ്ട കാര്യമില്ല. വന്നു കഴിഞ്ഞാൽ സുലോപിച്ചു. അവ്യയങ്ങളെല്ലാം വരുമ്പോൾ സുലോപിക്കും. ന അശ്വ സു സമാസം വന്നു. പൂർവനിപാതം ചെയ്യുന്ന എങ്ങനെ? ഏതാണ് പ്രധാനത്തിൽ ഇഷ്ടം? നഞ്ഞു. അശ്വന്നായി. അടുത്തെന്തോരം നിലവപ്പോ നഞ്ഞഹ. നഞ്ഞിന്റെ നഗാരം ലോപിക്കും. ഉത്തരപദം വന്നു കഴിഞ്ഞാൽ നഗാരം ലോപിക്കും. ആ അശ്വന്നിരിക്കുന്നു. അടുത്ത് പറയുന്നത് ലുപ്ത നഗാരാത് നഞ്ഞഹ ഉത്തരപദസ്യ അജാതേർ നുടാകം. ലുപ്ത നഗാരത്തിന്റെ പരത്തിലിരിക്കുന്നു. ലുപ്തനകാരമായ നകാരൻ ലുപ്തമായ നഞ്ഞിന്റെ പരത്തിലിരിക്കുന്ന ലുപ്ത നകാര എന്ന് പറഞ്ഞ നകാരൻ ലുപ്തമായ നഞ്ഞിന്റെ പരത്തിലിരിക്കുന്നു. അപ്പൊ നകാരൻ ലുപ്തമായ നഞ്ഞെന്ന് പറഞ്ഞ ഏതാണ്? ആ അതിന്റെ പരത്തിലിരിക്കുന്ന ഉത്തരപദസ്യ അജാതിഹേ. അജാതി ഉത്തരപദത്തിന് എന്തുവരും? ഉത്തരപദത്തിന് നൊട്ട് വിധിക്കുമ്പോൾ അതെവിടെ വരും? ആദ്യാവയം. എന്തുകൊണ്ട് ആദ്യം തൊട്ട് കിട്ടും? ആ അശ്വന്നാണ്ടിരുന്നു ഉത്തരപദമായ അശ്വം. അതിന് നൊട്ട് വിധിച്ചപ്പോൾ അതിന്റെ മുമ്പിൽ വന്നു അശ്വ. ന അശ്വ പൂർവത്തിലിരിക്കുന്നു. അന്ന് അശ്വ അനശ്വ എന്നു. ഇവിടെ സൂത്ര തസ്മാ എന്ന് പറഞ്ഞിരിക്കുന്നു. പുറസൂത്രം 73 എന്നല്ലോ പോന്നഞ്ഞ. ഇത് 74. തസ്മാതെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പൂർവസൂത്രത്തില് ആണ് ലുപ്ത നകാരമായ നഞ്ഞിനെയാണ് പറയുന്നത്. കാരണം പൂർവസൂത്രത്തിൽ നഞ്ഞിന്റെ നകാരത്തിന് ലോപം വിധിച്ചു. അതാണ് പൂർവസൂത്രം ചെയ്യുന്നത്. അലോപോ നഞ്ഞ. അത് കഴിഞ്ഞ് തസ്മാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നകാരം ലോപിച്ച നഞ്ഞ് എന്ന് പറയുമ്പോൾ അകാരം. ലുപ്ത നകാര നഞ്ഞഹ അത് കിട്ടും. പിന്നെ പറയുന്ന എന്താണ്? ഉത്തരപദസ്യ അലുഗ് ഉത്തരപദ എന്ന് പറയുന്നൊരു സൂത്രമുണ്ട്. അതിൽ നിന്ന് ഉത്തരപദ ഇങ്ങോട്ട് അനുവർത്തിക്കുന്നുണ്ട്. സൂത്രത്തിനുണ്ട് അജി യസ്മിൻ വിധി തദാതു വൽഗ്രഹണേ. അച്ചി എന്ന് യസ്മിൻ വിധി സപ്തമി അന്തത്തിൽ വിധി എന്ന് പറഞ്ഞാൽ തദാതി ഗ്രഹിക്കണം. അപ്പൊ തദാ എന്ന് വെച്ചാൽ അജാതി ഉത്തരപദസ്യയുടെ വിശേഷണമാവും. അപ്പം അജാതി ഉത്തരപദസ്യ അജാദേഹ ഉത്തരപദസ്യാന്ന്. അപ്പോ തസ്മാത് അച്ചി തസ്മാത് പഞ്ചമി അന്തം തസ്മാത്തിൽ നിന്ന് നൊട്ടുവിരിക്കുന്നു. അപ്പോൾ തസ്മാദിത്യ ഉത്തരസ്യ എന്താ പറയുന്നത്? പഞ്ചമി നിർദ്ദേശേന വിധീയമാനം കാര്യം വർണ്ണാന്തര അവേദസ്യ പരസ്യ ബോധ്യം പരത്തിനെ നൊട്ടുപറഞ്ഞു. പക്ഷെ അച്ചി എന്താ പറയുന്നത്? തസ്മൻ നിർദ്ദിഷ്ട അച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വത്തിന് കാര്യം പറഞ്ഞു. എന്നുവെച്ചാൽ പൂർവ്വത്തിൽ ഏതാണോ ഇരിക്കുന്നത് അതിന് പറഞ്ഞു. അപ്പൊ തസ്മാതെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ആയുടെ പരത്തിലിരിക്കുന്ന അശ്വത്തിന് വരണം എന്നിട്ട്. അച്ചി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അശ്വത്തിന്റെ പൂർവ്വത്തിലിരിക്കുന്ന ആക്കി വരണം. ആക്കി നിട്ടു വന്നാൽ ഇവിടെ വരും ആദ്യത്തെ ആയുടെ ശേഷവും രണ്ടാമത്തെ ആയുടെ നടുക്ക് ആക്കി പൂർവ്വത്തിൽ വരും. എന്തുകൊണ്ട്? അദ്യന്തോ തസ്മാതെന്ന് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പരത്തി വന്നു കഴിഞ്ഞാൽ ഇവിടെ വരും അശ്വത്തിന്റെ പൂർവ്വത്തിൽ വരും. രണ്ടും വന്നിരിക്കുമ്പോ അവിടെ പറയുന്നു ഉഭയ നിർദ്ദേശ പഞ്ചമേ നിർദ്ദേശോ ബലിയാൻ പരത്വാ ഉത്തരസ്യ. അപ്പോ ഇവിടെ എന്തോരും ഉഭയനിർദ്ദേശം എന്നതുകൊണ്ട് പരത്വാദ് ഏതുവരും പഞ്ചമേ നിർദ്ദേശം വന്നിട്ട് പരത്തിന് വരും. ആ പരത്തിൽ നൊട്ട് അശ്വ ആ നൊട്ടില് ടകാരം ഇത്തായി ലഭിച്ചു ആദ്യം തട്ടുന്നു ആന് അശ്വ അനശ്വ. ഇത്രയും കാര്യങ്ങളവിടെ സംഭവിക്കുന്നുണ്ട്. ധനുപ്തനകാര നഞ്ഞ ഉത്തരപദസ്യ അജാതേർ നുടാകമസ്യ അനശ്വ. ഇവിടെ വരും എന്താണ് പരവലിംഗം ദ്വന്ദ്വത്തത്പുരുഷയോ അനുസ്വന്നു. ഉത്തരേ കർമ്മണി അവിഘ്നം അസ്തു. അവിഘ്ന എന്നും പ്രയോഗമുണ്ട്. ഇവിടെ അടുത്തു പറയുന്നു അർത്ഥാഭാവേ അവ്യയീഭാവേന സഹ അയം വികല്പ്യത്തെ രക്ഷോഹാഗമലഘ്വസന്ദേഹ പ്രയോജനം ഇതി അദ്വൈതായാം അസംഹിതം ഇതി ച ഭാഷ്യവാർത്തിക പ്രയോഗത്തേന അനുപലബ്ധി അവിവാദ അവിഘ്നം ഇത്യാദി സിദ്ധം. അതായത് മൂന്ന് രൂപങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അനുപലബ്ധി, മറ്റൊന്ന് അവിവാദ, മറ്റൊന്ന് അവിഘ്നം. അനുപലബ്ധി എന്ന് പറയുന്നതിന് വിഗ്രഹിക്കും ഉപലബ്ധേർ അഭാവ അനുപലബ്ധി അവിവാദ വിവാദസ്യ അഭാവ അവിവാദ അവിഘ്നം വിഘ്നാന അഭാവ അവിഘ്നം. ഇവിടെ എന്ത് സമാസം വന്നു എന്നുള്ളതാണ്. ഇവിടെ അനുപലബ്ധി എന്നുള്ളിടത്ത് ഈ സൂത്രപ്രകാരമാണ് സമാസം വരെയാണ്. ഏത് നഞ്ഞ് ഉപലബ്ധേരഭാവ എന്ന് വിഗ്രഹിക്കും. നഞ്ഞ് സമാസം വന്നു. ന ഉപലബ്ധി എന്ന് വന്നു. നലവുപോ നഞ്ഞ ഉത്തരപദം വന്നാൽ നഗാരം ലഭിച്ചു. ഇപ്പൊ എങ്ങനെ വരും? ആ ഉപലബ്ധി തസ്മാ നുട്ടാച്ചി അച്ചാദിയായ ഉത്തരപദം പരത്തിലിരുന്ന് ഞാൻ നുട്ടാകും വരും. ഉപലബ്ധി ആ നഞ്ഞിന്റെ അകാരം, ന നുട്ടിന്റെ നകാരം, ഉപലബ്ധി ആ ന ഉപലബ്ധി എന്ന് പറയുമ്പോൾ എന്താവും? അനുപലബ്ധി. പിന്നെ ഇവിടെ പ്രയോഗം അനുപലബ്ധി എന്നാണ്. പരവലിംഗം ദ്വന്ദ്വ തത്പുരുഷേഹു, ഇത് സ്ത്രീലിംഗ ശബ്ദമാണ്. അനുപലബ്ധി എന്ന് പറഞ്ഞു അവിടെ ശരിയായി. ഞവിവാദ വിവാദാനാം അഭാവ നഞ്ഞ സമാസം വന്നു. ന വിവാദ സമാസം വന്നു. നലോപോ നഞ്ഞ നഗാരം ലോപിച്ച് ഉത്തരപദം പരത്തിലിരിക്കുന്നു. ഏതാണ് ഇവിടുത്തെ ഉത്തരപദം? വിവാദ ആ വിവാദ തസ്മാൻ നുടാച്ചി വരില്ല. എന്തുകൊണ്ട്? അപ്പൊ ആ വിവാദ വിവാദ പുല്ലിംഗ ശബ്ദമാണ്. അതുകൊണ്ട് പരവർലിംഗം ബന്ധു തത്വഷയോ പരപദത്തിന്റെ ലിംഗം വന്നു. ആ വിവാദ അത് ശരിയായി. അടുത്തു വരുന്നത് അവിഘ്നം. വിഘ്നാന അഭാവ. ഇവിടെ ആദ്യം നോക്കാം. നഞ്ഞ് പ്രകാര സമാസം വന്നിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ വിഘ്നം നലോപോ നഞ്ഞ നഗാരം ലോപിച്ചു. ആ വിഘ്ന ആ വിഘ്ന തസ്മാൻ നുടച്ചി വരത്തില്ല. ആ വിഘ്ന എന്നു ആ വിഘ്ന പരവർലിംഗം ദ്വന്ദ്വ തത്പുരുഷ പ്രകാരം വരികയാണെങ്കിൽ ആ വിഘ്ന എന്ന് വരണം. കാരണം വിഘ്ന ശബ്ദം പുല്ലിംഗമാണ്. പക്ഷെ ഇവിടെ എങ്ങനെ വന്നിരിക്കുന്നു? അവിഘ്നം. അപ്പൊ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചോ? വിഘ്നാനാം അഭാവ വിഗ്രഹത്തിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ മക്ഷികാണാം അഭാവ നിർമക്ഷിക എന്ന് വന്നതുപോലെ ഇവിടെ എന്ത് വരുന്നത്? അവീഭാവൻ. എന്തവീഭാവൻ? എന്തവീഭാവനാണ്? എന്തവീഭാവനാണ്? അർത്ഥാഭാവേ അവീഭവ അവയം വിഭക്തി സമീപ സമൃദ്ധി അർത്ഥാഭാവം. ഇവിടെ അർത്ഥാഭാവ അവീഭാവം വന്നതുകൊണ്ടാണ് അവിഘ്ന വന്നു. സു വരുമ്പോ എന്തോരും എന്താ അവീഭാവസ്ഥ? പിന്നെ പിന്നെ ആ നാവീഭാവം ചിത്വപഞ്ചമ്യാഹ അമിപൂർവ. അപ്പൊ അവിഘ്നം എന്ന് വരണമെങ്കിൽ എന്ത് വരണം? അവീഭാവം വന്നേ പറ്റൂ. അല്ലെങ്കിൽ അവഗ്രഹ എന്നായി. എന്തുകൊണ്ട്? നിയമമാണ് പരവലിംഗം ദ്വന്ദ്വ തത്പുരുഷയോ. ഇവിടെ നഞ്ഞ് തത്പുരുഷൻ വന്നു കഴിഞ്ഞാൽ അവിഘ്നഹ എന്ന് പറയണം. പക്ഷെ ഇവിടെ രൂപം വന്നിരിക്കുന്നത് അവിഘ്നം. അപ്പൊ ഇത് അവിഭാവനാണ്. പക്ഷെ മുമ്പ് വന്നിരിക്കുന്നത് അനുപലബ്ധി അവിവാദമെല്ലാം തത്പുരുഷനുമാണ്. അപ്പോ വിഘ്നാനം അഭാവ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ അവിഭാവം വരാം. ഉപലബ്ധിരഭാവം വിവാദസ്യ അഭാവം എന്നെല്ലാം വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ തത്പുരുഷം വരാം. വിഗ്രഹത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. സമാസം വികല്പമാകുന്നു എന്നുവെച്ചാൽ അവിടെ നഞ്ഞ് തത്പുരുഷനും വരാം, അർത്ഥാഭാവ അവീഭാവനും വരാം. രൂപം എങ്ങനെ? അതനുസരിച്ച്. ഇവിടെ സമാസം വികല്പമാകുന്നു എന്നർത്ഥം. ശരിക്കും ഇവിടെ പറയേണ്ടത് നഞ്ഞ തത്പുരുഷനാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് വിപ്രവിഷയത്തെ പരം കാര്യം നഞ്ഞ പരത്തിലാണ്. അതാ പറയേണ്ടത്. പക്ഷേ ഇവിടെ ഈ ഒരു ഉദാഹരണത്തിൽ അവീഭാവൻ വന്നിരിക്കുന്നു, പൂർവ്വസൂത്രം വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? ഭാഷ്യവാർത്തിക പ്രമാണാത്. അതിന് ഭാഷ്യവും വാർത്തികവും പ്രമാണമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സമാസം വികല്പമായി അവീഭാവനം വരാം, നഞ്ഞ തത്പുരുഷനും വരാം എന്നുള്ളതാണ്. എന്താണ് പ്രമാണം? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അർത്ഥാഭാവേ അവീഭാവേന സഹായം വികല്പ്യതേ. അർത്ഥാഭാവേ അവീഭാവ സമാസവുമായിട്ട് അയം വികല്പ്യതേ. അയം എന്ന് പറഞ്ഞാൽ നഞ്ഞ തത്പുരുഷ വികല്പ്യതേ. അതിനെന്താണ് ജ്ഞാപകം? ദക്ഷ ഊഹ ആഗമ ലഘ്വ സന്ദേഹാഹ പ്രയോജനം. ഭാഷകാരൻ അസന്ദേഹ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. സന്ദേഹസ്യ അഭാവ എന്നാണ് അതിന്റെ അർത്ഥം. സന്ദേഹസ്യ അഭാവ സന്ദേഹ. അവിടെ ദ്വന്ദ്വത്തിന്റെ അവസാനം വന്നതുകൊണ്ട് അസന്ദേഹ എന്ന് ബഹുവചനത്തിൽ വന്നു. ഇപ്പൊ സന്ദേഹസ്യ അഭാവ അസന്ദേഹ എന്ന രൂപം വരണമെങ്കിൽ അവിടെ എന്തായിരിക്കും? എന്തുകൊണ്ട്? ആ അർത്ഥാഭാവ അവീഭാവനാണെങ്കിൽ അസന്ദേഹം എന്ന് വന്നെ. വിഗ്രഹം എങ്ങനെ? സന്ദേഹസ്യ അഭാവ അങ്ങനെ വിഗ്രഹിച്ചു കഴിയുമ്പോൾ ഇവിടെ നഞ്ഞ് തത്പുരുഷൻ വന്നിരിക്കുന്നു അസന്ദേഹ. അപ്രയോഗം അതാണ് അതിന്റെ എന്തർത്ഥം എന്നുള്ളതല്ല. ഇത് ഭാഷ്യത്തിന്റെ തുടക്കത്തിൽ എന്താണ് വ്യാകരണത്തിന്റെ പ്രയോജനം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗമാണ്. നുവാണ്യത്തിൽ വരുന്നതാണ്. അവിടെ നമ്മളതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഇവിടെ ഇപ്പോ അസന്ദേഹ എന്നുള്ള പ്രയോഗത്തെ കുറിച്ചാണ്. ഇപ്പോൾ ഭാഷകാരൻ അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു. എങ്ങനെ? സന്ദേഹസ്യ അഭാവ എന്ന് വിഗ്രഹിച്ചപ്പോൾ. ഇപ്പോൾ സന്ദേഹസ്യ അഭാവ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ അഭാവം എന്ന് പറയുന്നത് എന്താണ്? നഞ്ഞിന്റെ അർത്ഥമാണ്. ഏതൊക്കെയാണ് നഞ്ഞിന്റെ അർത്ഥങ്ങൾ? ഇങ്ങനെ കൂടിപ്പാടിയാലും മതി. ഓരോരുത്തരും പാടുന്നതാണ് നല്ലത്. സന്ദേഹസ്യ അഭാവ അസന്ദേഹ എന്നാണ്. ഇനി ഒരു വാർത്തയും അദ്വൃതായം അസംഹിതം. ഇവിടെ അസംഹിതമെന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ഇവിടെ എന്താണോ സംഹിതായ അഭാവ എന്നാണ് വിഗ്രഹിച്ചത്. സംഹിതായ അഭാവ ഇവിടെ എന്ത് തമാസം വന്നു? അർത്ഥാഭാവേ അമീഭാവ. എങ്ങനെ എങ്ങനെ വന്നു? അസംഹിത സംഹിത അഭാവ എന്ന് വിഗ്രഹിച്ചപ്പോ അല വിഗ്രഹം എങ്ങനെ വന്നു? സംഹിത സംഹിത അഭാവ കൊള്ളാമല്ലോ. നഞ്ഞ് ന അവിഘ്നം എന്നിടത്ത് എങ്ങനെ ആലോകിക വിഗ്രഹം? വിഘ്ന വിഘ്ന വിഘ്ന അവിടെ ഏതിനപ്പുറം നിവാദം ചെയ്യും? എന്തുകൊണ്ട് അമ്പ്യം? ഇവിടെ അങ്ങനെ തന്നെ സംഹിത ആം അല്ലെങ്കിൽ സംഹിതായ സമാസം വന്നു. ഏ സൂത്രപ്രകാരം? സൂത്രം ഏതാണ്? അനുപൂർവ്യ സമ്പത്തി സാകരണ്യാന്തവചനേഷു. എത്ര പേര് പാടിയിട്ടുണ്ട്? ഒന്നോ രണ്ടോ പേര് ഉള്ളു. അപ്പൊ അവിടെ എന്ത് ചെയ്തു? സമാസം അർത്ഥഭാവ സമാസം വന്നു. സുപ്പുലോപിച്ചു അഭിയത്തെ പൂർവ്വ നിവാദം ചെയ്തു. ന സംഹിത എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? അമീഭാവ സമീഭാവ സംജ്ഞ അതാണോ? അമീഭാവ സംജ്ഞ എന്ന് കഴിഞ്ഞാൽ എന്തുവരും? നമസ്തക സംജ്ഞ വരും. സൂത്രം ഏതാണ്? അമീഭാവ നമസ്തക സംജ്ഞ എന്ന് കഴിഞ്ഞാൽ എന്തുവരും? ഇതാണോ? അമീഭാവത്തിന് നമസ്തക സംജ്ഞ വന്നു കഴിഞ്ഞാൽ എന്തുവരും? അതാണോ? അമീഭാവത്തിന് നമസ്തക സംജ്ഞ വന്നാൽ എന്തുവരും? ഹ്രസ്വം നമുസക പ്രാതിപതിയസ്യ ഹ്രസ്വം വന്നു. അതിനുശേഷം പിന്നെ എന്തുവരും? സമോർണുഃഖം വന്നു. പിന്നെ പിന്നെ നാമീഭാവത്വം തു അപഞ്ചമ്യ അമ വന്നു. അമ വന്നു കഴിഞ്ഞ അമിപൂർവ അസംഹിതം എന്ന് പറയുന്നു. അമീഭാവസം വന്നു, നംസവസഞ്ജ വന്നു, പരസ്വം വന്നു, അമ്മ വന്നു, പൂർവരൂപം വന്നു, അസംഹിതം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ രണ്ടിടത്തും നോക്കുക, വിഗ്രഹിച്ചത് ഒരുപോലെ തന്നെ. സംഹിതായ അഭാവ മറ്റിടത്ത് സന്ദേഹസ്യ അഭാവ. പക്ഷെ ഒരിടത്ത് പുല്ലിംഗം വന്നു, രൂപം അങ്ങനെ വന്നു, അസന്ദേഹ, അത് അറിയാം. പരവർലിംഗം തന്ത്വ തത്പുരുഷയോ, അവിടെ അവ്യഭാവം വന്നെങ്കിൽ എങ്ങനെ ഇരുന്നനെ അസന്ദേഹം എന്ന് വന്നെ. അപ്പൊ അവിടെ തത്പുരുഷനാണ്. പക്ഷെ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു, സംഹിത സ്ത്രീലിംഗ ശബ്ദമാണ്. അത് അസംഹിതം എന്ന് പറയണമെങ്കിൽ എന്താവണം, അവ്യഭാവം വന്നാലേ പറ്റൂ. സ്ത്രീലിംഗത്തിലാകണമെങ്കിൽ എങ്ങനെ ഇരുന്നനെ, അസംഹിത എന്ന് വന്നു. അപ്പോ ഈ രണ്ട് പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം, ഇവിടെ അഭാവം അർത്ഥത്തിൽ വിഗ്രഹിക്കുമ്പോൾ രണ്ടും വരാം, അർത്ഥാഭാവ അവീഭാവനും വരാം, തത്പുരുഷനും. പക്ഷെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കും. രണ്ടു വന്നു കഴിഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെ, എന്താണ്, അഭാവം തന്നെ, അഭാവത്തെയാണ് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അർത്ഥാഭാവേ അവീഭാവേന സഹ അയം വികല്പ്യത്തെ. അർത്ഥാഭാവ അവീഭാവനുമായിട്ട് ഇത് വികല്പമാകുന്നു. രക്ഷോഹ ആഗമ ലഘ്വസന്ദേഹ പ്രയോജനമിതി അധൃതായാം അസംഹിത വിധിജ ഭാഷ്യവാർത്തിക പ്രയോഗ തേന അനുപലബ്ധി അവിവാദ അവിഘ്നം ഇത്യാദി സിദ്ധം. അടുത്തവിടെ ഒരു വാർത്തയും കൂടെ ഉണ്ട്. നനോ നലോപസ്തിങ്ങിക്ഷേപേ, നേരത്തെ പറഞ്ഞാൽ അവിഘ്നഹ എന്നും പറയാം, രണ്ടും വികല്പമായിട്ടല്ലേ. അവിഘ്നഹ എന്നും പറയാമല്ലോ. ആ വരാം, അർത്ഥാ അങ്ങനെ ഒരു പ്രയോഗം ഉള്ളത് കൊണ്ടാണ്, അങ്ങനെ ഒരു പ്രയോഗം ഉള്ളത് കൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നു. അഭാവ അർത്ഥത്തില് നഞ്ച് വരുന്ന ഏത് പദത്തിന് ഇത് ഉപയോഗിക്കാമോ സ്വാമി? അങ്ങനെ അഭാവ അർത്ഥത്തില് നഞ്ച് വരുമ്പോൾ, അഭാവ അർത്ഥത്തില് നഞ്ച് വരുന്ന ഏത് ശബ്ദത്തിലും ഇങ്ങനെ രണ്ട് രൂപം നമുക്ക് അത് പറ്റില്ല, പ്രയോഗം അനുസരിച്ച് പറ്റും. ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏതിനെയും സമാസം ചെയ്തിട്ട് നമുസമാക്കാൻ പറ്റത്തില്ല, അവീഭാവനാക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രയോഗം ഉണ്ടെങ്കിൽ ചെയ്യാം. നഞ്ഞോ നലോപ തിങ്ങിക്ഷേപേ അപജത്സി ത്വം ജാത്മ. ഇവിടെ നഞ്ഞിന്റെ നകാരത്തിന് ലോകം വരുന്നു, അതാണ് നഞ്ഞോ നലോപഹ തിങ്ങി ക്ഷേപേ. തിങ്ങന്തം പരമരിക്കെ ക്ഷേപേ നിന്ദാർത്ഥത്തിൽ നപജസി, പജസി എന്ന് പറയുന്ന തിങ്ങന്തമാണ്. ന പജസി എന്ന് പറയുന്നിടത്ത് നഞ്ഞന്റെ നകാരത്തിന് ലോകം വന്നിട്ട് ശേഷിച്ച എന്താണോ ആ പജസി എന്ന് പറഞ്ഞു. നഞ്ഞെന്നുള്ള സൂത്രപ്രകാരം സമാസം വന്ന നലോപോ നഞ്ഞ പ്രകാരം നകാരം ലോപിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ രൂപം വരാമെന്നിരിക്കെ ഈ വാർദ്ധക്യത്തിന്റെ ആവശ്യം എന്താണ്? ആ ഇവിടെ സമാസമുണ്ട്, സമാസമില്ലാത്തടത്തും നഗരം ലോപിക്കാം, അതിനാണ് ഈ ഉദാഹരണം. ന പച്ചസി എന്ന് പറയേണ്ട സ്ഥാനത്ത് എന്ത് പറയുന്നു? അപച്ചസി. ഇവിടെ സമാസമൊന്നുമില്ല, പക്ഷെ തിങ്ങന്തത്തിന്റെ പൂർവ്വത്തിൽ മഞ്ഞു വന്നതുകൊണ്ട് അതിന്റെ നഗരം ലോപിച്ച് അകാരം ശേഷിച്ചു, അപച്ചസി. പക്ഷേ ഇത് നിന്ദ ഉള്ളിടത്തെ അത് പ്രയോഗിക്കാവൂ. അപജസി ത്വം ജാൽമ, നീ എന്താ പാകം ചെയ്യുന്നില്ലേ. ജാൽമ എന്നുള്ളത് മലയാളത്തിലേക്ക് തൽക്കാലം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല, അത്രയും മോശമാണ്. നിന്ദ ക്ഷേപ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. സംസ്കൃതത്തിലെ ചീത്ത പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. പണ്ട് ഇവരടത്തും പ്രയോഗിച്ചു കളയരുത്. ആ അതുപോലെയൊക്കെ തന്നെ. സമാസം എങ്ങനെ വരും? എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട്? ആ സുബന്ധ സുബന്ധേന സഹ സമസ്യ. ഈ കേരള പാണിനിയത്തില് നിർദ്ദേശിക തത്വശ്ന ഭേദമാവുക എന്നുള്ള ഉദാഹരണം കൊടുത്തിരിക്കുന്നു. പാണിനി എ ആർ രാജാജ് പറയുമ്പോൾ കേരള പാണിനിയത്തിൽ ഭേദമാവുക എന്നുള്ളത് പ്രഥമ തത്പുരുഷന് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എത്താണ് സംസ്കൃത വ്യാകരണ അല്ലേ? വേഗം ഭേദം ആവുക, ഭേദമാവുക. അത് ഭേദം എന്നുള്ളത് പ്രഥമ വിഭക്തിയിലാണ്, നിർദ്ദേശികയാണ്. ആവുക എന്നുള്ള ക്രിയയുമായിട്ട് ചേർത്തിട്ട് സമാസമായിട്ട് ഉദാഹരണം കൊടുത്തിരിക്കുന്നു. സമാസത്തിന് ഇവിടെ സംസ്കൃതത്തിലും നേരത്തെ പറഞ്ഞല്ലോ, എന്താണോ അനും വെച്ചല തുടങ്ങി ചില ഉദാഹരണങ്ങൾ നേരത്തെ കൊടുത്തിട്ട് പറഞ്ഞു സമാസം വരാം. വേദത്തിന് പര്യഭൂഷയത് അനും വെച്ചല അതൊക്കെ ഉദാഹരണങ്ങൾ നേരത്തെ കൊടുത്തു. അതുപോലെ മലയാളത്തിലും അദ്ദേഹം നിയമം ഉണ്ടാക്കിയിരിക്കാം. കേരള പാണിനിയല്ലേ, അതുകൊണ്ട് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപജസ്യത്വം ജാന്മ ഇവിടെ ഇതാണ്. സമാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ വാർത്തയത്തിന്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇവിടെ സമാസം സംഭവിക്കത്തില്ല. ഒന്ന് സുബന്ധവും മറ്റൊന്ന് തിങ്ങന്തവുമാണ്. അതുകൊണ്ട് അവിടെയും നഗാരത്തിനെ ലോപിപ്പിക്കാൻ വേണ്ടി പ്രത്യേക വാർത്തയും വന്നു. പക്ഷേ അത് എല്ലായിടത്തും പ്രയോഗിക്കാൻ പാടില്ല. ആരെങ്കിലും ചീത്ത പറയുമ്പോഴേ ഇത് പ്രയോഗിക്കാവും. ഇത് ഭക്ഷണം വേവിക്കുന്നില്ല എന്നല്ലേ അർത്ഥം? അപചസി എന്ന് വെച്ചാ ഭക്ഷണം പാകം നീ ത്വം ചെയ്യുന്നില്ല അല്ലേ? ചെയ്യുന്നില്ല. പക്ഷേ അടുത്ത് ഒന്നുകൂടെ പറഞ്ഞ എന്താണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ശകാരിക്കുന്നതാണ്. അതനുക്ഷേപം നിന്ദ നന്ദിക്കുകയാണ്. യജമാനൻ ജോലിക്കാരനോട് പറയുന്നിടത്തൊക്കെയാണ് ഇത് പ്രയോഗിക്കുന്നത്. അങ്ങനെ പ്രയോഗിക്കാവും. പഴയ കാലത്ത് ഇന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. പണ്ടങ്ങനെയൊക്കെ പ്രയോഗിക്കും. നൈകഥ ഇത്യാദോതു ന ശബ്ദേന സഹ സുപ ഇതി സമാസ. ഇനി ന ഏകഥ എന്നാണ്. ന ഏകഥ ഇവിടെ നയും ഏകഥയുമായിട്ട് സമാസം വന്നു കഴിഞ്ഞാൽ നഗാരം ലോപിച്ചിട്ട് എന്ത് വരണം? അനേകഥ എന്ന് വരണം. പക്ഷെ ഇവിടെ അനേകഥ എന്നിങ്ങനെ വന്നു പറയുന്നു. നഞ്ഞ് പ്രകാരം, നഞ്ഞെന്നുള്ള സൂത്രപ്രകാരം സമാസം വന്നു കഴിഞ്ഞാൽ എന്തോരും നലോപോ നഞ്ഞഹ എന്ന് പറഞ്ഞു. നഞ്ഞന്റെ നഗാരം ലോപിക്കും. ഇവിടെ നഞ്ഞല്ല, കേവലമായ നായാണ്. നഞ്ഞോ അവ്യപ്രകടനത്തെ ഒന്ന് രണ്ടെണ്ണമുണ്ട്. ഒന്ന് ഞകാരം ഇത്തോടുകൂടിയതും ഒന്ന് ഞകാരം ഇത്ത അല്ലാത്തതും. അതാണ് ഇവിടുത്തെ നഗാരം. ഈ നഗാരമായിട്ട് സമാസം വന്നു കഴിഞ്ഞാൽ ലോപിക്കത്തില്ല. കാരണം നലോപോ നഞ്ഞഹ എന്നാ പറഞ്ഞത്. നഞ്ഞല്ല, നായാണ്. ഏകഥ അനേകഥ എന്നും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അവിടെ നഞ്ഞുമായിട്ടാണ് സമാസം വന്നിരിക്കുന്നത്. നൈകഭേദം നാനാവിധം ഭാഷയത്തില് അടുത്ത ദിവസം വന്നാണ്, കഴിഞ്ഞ ദിവസം. നൈകഭേദം ന ഏകഭേദം അനേകം എന്നുള്ള അർത്ഥത്തിൽ, ഉച്ചാവചം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അപ്പൊ അവിടെയും ഇതാണ്. അതുപോലെ ചിലടത്ത് വരും നെയ്ക്കേ അനേകേ എന്നുള്ള അർത്ഥത്തിൽ. ഇതെല്ലാം തിരിച്ച് നഞ്ഞുമായിട്ട് വന്നിട്ട് അനേകയെന്നും പറയും, നെയ്കയെന്നും പറയും. ഇവിടെ എല്ലാം മനസ്സിലാക്കണം. അവിടെ അജാതി ഉത്തരപദം ഇരിക്കുകയും പൂർവ്വത്തിൽ നകാരം കാണുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ന സമാസമാണ്, നഞ്ഞു സമാസം അല്ല. ഏകഭേദത്തിനെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോ നാനാവിധം. ഏകരൂപത്തിലുള്ള ഭേദം എന്നർത്ഥം. ഇതല്ല അനേക രൂപത്തിലുള്ള ഭേദം എന്ന് പറയുന്നു. ഇവിടെയൊക്കെ എന്താണ് സഹസുപായിട്ട് സമാസം, ഇവിടെയെല്ലാം സമാസം വരുന്നത് എങ്ങനെയെന്നുള്ളതാണ്. നഞ്ഞിപ്രകാരം വരത്തില്ല, കാരണം നഞ്ഞിപ്രകാരം നോക്കി നാ വേണം. ഇവിടെയൊക്കെ സഹസുപായി മുമ്പ് അവിഭാവ പ്രകടനത്തിൽ വന്നാണ് സഹസുപാപ്രകാരം സമാസം വരുന്നു. ഇവിടെ മുമ്പൊരു സൂത്രം വന്നു, ഇതിലാണെങ്കിൽ കർമ്മധാരയ സമാസ പ്രകരണത്തിൽ തത്പുരുഷ സമാനാധികരണ കർമ്മധാരയ. അത് കഴിഞ്ഞ് പുമ്മത് കർമ്മധാരയ ജാതീയ ദേശീയേഷു. അത് കഴിഞ്ഞൊരു സൂത്രം വരുന്നത് പ്രശംസാവചനിഷ്ഠ, അത് പെട്ടുപോയതാണ്. പ്രശംസ വചനേശ്ച ഏതൈ സഹ ജാതി പ്രാഗ്വത്. ഇത് പ്രയോഗത്തിൽ ധാരാളം വരുന്നതാണ്. പ്രശംസാവചനങ്ങളുമായിട്ട്, പ്രശംസയെ കുറിക്കുന്ന ശബ്ദങ്ങൾ, അതുമായിട്ട് ജാതിവാചക ശബ്ദം പ്രാഗത് സമസ്യത്തെ സത്തപുരുഷ തത്പുരുഷനാണ്. ഗോ മതല്ലിക, ഗോ മചർച്ചിക, ഗോ പ്രകാണ്ഡം, ഗവോദ്ധ, ഗോ തല്ലജ, എല്ലാത്തിന്റെ അർത്ഥം എന്താണെന്ത്? പ്രശസ്ത ഗോ എന്നുവെച്ചാൽ ഗോവിന് എന്തെങ്കിലും വിശേഷതകളുണ്ട്, നല്ല പാല് തരുന്നതോ ഇടിക്കാത്തതോ ധാരാളം പുല്ല് തിന്നുന്നതോ ഒക്കെയാണെങ്കിൽ അതിനെ എന്ത് പറയും? പ്രശസ്ത ഗോ എന്ന് പറയും. അപ്പോ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ജാതിവാചക ശബ്ദമാണ് ഗോ. ആ ഗോ ശബ്ദവുമായിട്ട് പ്രശംസ വചനങ്ങളായ മതല്ലിക, മതല്ലിക, മചർച്ചിക, പ്രകാണ്ഡ, പ്രകാണ്ഡ, ഉദ്ധ, തല്ലജ ശബ്ദങ്ങൾ, ഇത്രയും ശബ്ദങ്ങൾ ഇവിടെ സമാസം വരുന്നു. അപ്പോ പ്രശസ്ത ഗവ് എന്ന് വിഗ്രഹിക്കുന്നു. അലവ് വിഗ്രഹം അങ്ങനെ വരും. അലൗകിക വിഗ്രഹം എങ്ങനെ വരും? ഗൗ സു എന്നാണോ? ഗോ സു മതല്ലികാസു. അങ്ങനെ വിഗ്രഹിക്കും. അപ്പൊ ഇതില് പൂർവ്വനിപാതം ചെയ്യുന്ന ഏതിനെ ചെയ്യും? എന്തുകൊണ്ട്? ജാതിഹി പ്രമാണദൃഷ്ടം പൂർവത്തിൽ നിന്ന് വരുന്നതാണ്. മറ്റ് പ്രശംസാവചന ഹി തൃതീയാന്തത്തിലാണ്. അപ്പൊ ജാതിയായി, ജാതിവാചക ശബ്ദമായി പോവും. അതിനെ പൂർവത്തിൽ കൊണ്ടുവന്നു ഗോ മത്തല്ലിക, സമാസം വരുന്നു ഗോമത്തല്ലിക പരവലിംഗം ബന്ധുതൃഷയോ ഗോമത്തല്ലിക എന്ന് വരുന്നു, പ്രശസ്ത ഗോ എന്നർത്ഥം. അതുപോലെ തന്നെ ഗോ മചർച്ചിക, സുപ്പു ലോപിക്കുന്നു, സമാസം വരുന്നു ലൗക വിഗ്രഹം ഗോ പ്രശസ്ത ഗോ, അലൗക വിഗ്രഹം ഗോ സു മചർച്ചിക സു ഗോ മചർച്ചിക. അതുപോലെ ഗോ പ്രകാണ്ഡം, അങ്ങനെ വിഗ്രഹിക്കുന്നു ഗോ സു പ്രകാണ്ഡ സു, സമാസം വന്ന് സുപ്പ് ലോപിച്ചു, അങ്ങനെ വരുന്നു ഗോ പ്രകാണ്ഡ സു എന്ന അമ്മന്ന് ഗോ പ്രകാണ്ഡം, കാരണം പ്രകാണ്ഡം നമസ്വലിംഗമാണ്. അങ്ങനെ അതിൻ്റെ ഇവിടെ പറഞ്ഞത് പ്രശസ്ത ഗോ വിദ്വത് പ്രകാണ്ഡം എന്നൊക്കെ പറഞ്ഞാൽ എന്താണോ പ്രകാണ്ഡ വിദ്വാൻ എന്നൊക്കെ പറയത്തില്ലേ, എന്നുവെച്ചാൽ പ്രശസ്തനായ എന്നർത്ഥം. പ്രശസ്തമായത് ഒരർത്ഥമേ ഉള്ളൂ. പ്രശസ്തം ഗോപ്രകാണ്ഡം എന്ന് വെച്ചാൽ പ്രശസ്തമായ, ആ നാട്ടിലൊക്കെ വളരെ പ്രശസ്തമാണ്, അത് രണ്ടു നേരം കൂടി 40 ലിറ്റർ പാല് തരും, അതാണ് അങ്ങനെ പ്രശസ്തമായത്. പ്രശസ്തി എന്ന് പറഞ്ഞാൽ അതല്ലേ, അതിനുപയോഗിക്കുന്ന ശബ്ദമാണെന്ത് പ്രകണ്ഠം പ്രകാണ്ഡ ശബ്ദം. അത് നമ്മൾ പരവലിംഗം ദന്തോ തത്പുരുഷയുഹോ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. മതല്ലിക മചർച്ചിക പ്രകാണ്ഡം ഉദ്ധതല്ലജോ പ്രശസ്ത വാചകാന്യമോനി അമരകോശം, ഇത്രയും പ്രശസ്ത വാചക ശബ്ദങ്ങളാണ്. അപ്പോ ഗോപ്രകാണ്ഡം, പിന്നെ ഉദ്ധ പ്രശസ്ത ഗോ എന്ന് വിഗ്രഹിക്കുമ്പോൾ ഗോ സു ഉദ്ധ സു, ഗോ സു ഉദ്ധ സു എന്നിരിക്കുമ്പോൾ സുപ്പ് ലോപിച്ചു ഗോ ഉദ്ധ എന്നിടത്ത് എങ്ങനെ സന്ധി വരും, എത്ര എളുപ്പമായി അമംഗ് സ്പോട്ടായ പ്രകാരം ദൂരം ഓകാരത്തിന് അവദേശം വരും, എന്തുവരും ഗോ അവ ഗവ ഗവ തീർന്ന അങ്ങനെ അവങ് സ്ഫോടായ ഏച്ചുവായ വന്നു കഴിഞ്ഞാൽ എന്തുവരും ഗോവ്. അവങ് സ്ഫോടായ എന്താണ് ഉദാഹരണം പഠിച്ചത്, ഗവാഗ്രം ഗോ അഗ്രഹത്തിനടുത്ത് ഗവ അഗ്രഹം എന്നങ്ങനെ വന്നു, അവങ്ങിൽ എന്താ വരുന്നത് അവ ഗവ ഉദ്ധ എന്നിരിക്കുന്നിടത്ത് ഗവോദ്ധ എന്ന് വരുന്നു. സന്ധ്യയൊക്കെ പോയി, സമാസത്തിലെത്തിയപ്പോ സന്ധ്യ അത് വികല്പമാണ്. വരാത്ത പക്ഷത്തിൽ ഏ സൂത്രം വരൂ, എന്താണ് അതിന്റെ വൃത്തി, അതന്നെ ശരത്രുഭാഷഗോഹ വരും ഇവിടെ. ഗോരതിവാ പ്രകൃതിഭവ, അത്തിരുന്നാലേ വരത്തില്ല. ഇവിടെ എന്തായിരിക്കുന്നത് അത് വരത്തില്ല, ഭാഷ ഗോഹോ വരത്തില്ല. പിന്നെന്താ വരുന്നത്, എങ്ങപ്പോ എന്താ തരി വരുമോ വരത്തില്ല. പിന്നെ എച്ച് വായുവായ വരോ ഹലോ വരും. എന്താണ് എന്റെ വൃത്തി? അപ്പൊ അത് വന്ന എന്ത് വരും? അത് വന്നു കഴിഞ്ഞാൽ രൂപം എങ്ങനെ വരും? ഗൗദ്ധ എന്ന രൂപം വരില്ല, അത് വരത്തില്ല. അങ്ങനെ രൂപമേ ഇല്ല. അങ്ങനെ വരത്തില്ല. അവിടെ വംഗ്സ്ഫോടാനസിയില് എങ്ങനെ വന്നു? ഗോ അങ്ങനെ അത് വന്നു കഴിഞ്ഞു. അവികല്പമില്ല വരാത്ത വർഷത്തിൽ. പ്രകൃതിഭാവം വരുന്ന എവിടെയോ അത്തി അത്തിരുന്നാലേ വരത്തുള്ളൂ. ഗോ പരത്തിൽ എന്തിരിക്കുന്നു? ബുദ്ധ. വേറൊന്നും വരാനില്ല. പാന്തോയി പ്രത്യം വകാരം കൂടെ ഉണ്ടോ പരത്തിൽ? യകാരാദി പ്രത്യം ഉണ്ടെങ്കിലേ വരത്തുള്ളൂ. പിന്നെ ഏച്ചു വായ വരാനേ വഴിയുള്ളൂ, വേറൊന്നിനും വഴിയില്ല. വേറെ നമ്മൾ പഠിച്ച ഒരു സൂത്രവും വരത്തില്ല. വരുന്നതിനെന്താ കുഴപ്പം? അടുത്തെന്ത് വരുന്നു? പ്രശസ്ത ഗോ എന്ന് വിഗ്രഹിക്കുന്നു. ഗോ തല്ലജ സുപ്പുലഭിക്കുന്നു. ഗോ തല്ലജ. അപ്പൊ ഇതില് പ്രകാണ്ഡം തല്ലജ ഇതൊക്കെ സാധാരണ പ്രയോഗത്തിൽ വരുന്നതാണ്. പ്രശസ്തം എന്നുള്ള അർത്ഥം മതല്ലികാതയോ നിയതലിംഗാഹ എന്നത് വിശേഷ നിഗ്നാഹ പറയുന്നു. ഈ മതല്ലികാതി ശബ്ദങ്ങൾ നിയതലിംഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ പരവലിംഗം തന്ത തത്പുരുഷയോ പ്രകാരം പരപദത്തിന്റെ ലിംഗം വരുമ്പോൾ അത് തന്നെ പ്രയോഗിക്കണം. അങ്ങനെ മോ ഗോ മതല്ലിക, ഗോ മചർച്ചിക, ഗോ പ്രകാണ്ഡം. അങ്ങനെ ചില ശബ്ദങ്ങളുണ്ട് വിശേഷത്തിനനുസരിച്ച് മാറും. ഇത് മാറത്തില്ല എന്നർത്ഥം. നിയതലിംഗങ്ങൾ മാറത്തില്ല. അധീനം നിയതലിംഗം അത് വിശേഷ നിഗ്നാഹ വിശേഷത്തിന് അധീനം അല്ല, അതിനനുസരിച്ച് മാറുന്നതല്ല എന്നർത്ഥം. ജാതിക്കും ജാതി എന്നെന്തുകൊണ്ട് പറഞ്ഞു? കുമാരി മതല്ലിക. ഇവിടെ കുമാരി എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കാണിക്കുകയാണ്. ജാതി ശബ്ദമുണ്ട്, ഗോ എന്ന് പറയുന്നുണ്ട്, ഒരു ജാതിവാചക ശബ്ദമുണ്ട്. കൈസൂരി കുമാരി എന്നൊക്കെ പറയുന്ന അവസ്ഥയെ കാണിക്കുകയാണ്, എന്ന് വെച്ചാൽ പ്രായത്തെ കാണിക്കുകയാണ്. ജാതിവാചക ശബ്ദമല്ല, അതുകൊണ്ട് അതും ആയിട്ട് ഇവിടെ സമാസം വരുന്നില്ല. അങ്ങനെ അങ്ങനെയുള്ള ശബ്ദങ്ങൾ വന്നാൽ വരാം. അത് ജാതിക്ക് ഇവിടെ പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. ഏതിനാണ് ജാതി സ്വീകരിക്കുന്നതിന് പ്രത്യേക പരിഭാഷയുണ്ട് ജാതി. അത് നമ്മളിന് പ്രത്യേകം പഠിക്കും. ഇനി അടുത്ത് വരുന്ന സൂത്രം അടുത്ത് കുഗതിപ്രാദേഹ ഇത് ധാരാളം പ്രയോഗത്തിൽ വരുന്ന സമാസമാണ്. ഇതിന്റെ പ്രത്യേകത ഇത് നിത്യസമാസമാണ്. രണ്ട് രണ്ട് പതിനെട്ട് വിഭാഷാധികാരമാണ്. പക്ഷെ പൂർവസൂത്രത്തിൽ നിന്ന് നിത്യം എന്നുള്ള ഇങ്ങോട്ട് അനുവർത്തിക്കുന്നുണ്ട്. അതാണ് അതിന് മുമ്പിലത്തെ സൂത്രത്തിന്റെ വൃത്തിയിൽ എഴുതിയിട്ടുണ്ട്, നിത്യം ക്രീഡ ഇത്യത നിത്യം ഇത്യനുവർത്തമാൻ. നിത്യം ക്രീഡാ ജീവികയോ എന്ന് പറയുന്നൊരു സൂത്രമുണ്ട്. ആ സൂത്രത്തിൽ നിന്ന് നിത്യം എന്ന് പറയുന്ന ശബ്ദം ഇങ്ങോട്ട് അനുവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിത്യസമാസമാണ്. ഏതേ സമർത്ഥേന നിത്യസമസ്യന്തേ പുസ്സിത പുരുഷ കുപുരുഷ. ഇപ്പോ ഈ സൂത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് ഇത് നിത്യസമാസമാണ്. ഇതിലാദ്യം കു എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ശബ്ദം. ഈ കു എന്ന് പറയുന്ന ശബ്ദം മറ്റ് സുബന്ധമായിട്ട് സമാസം വരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കു എന്ന് പറയുന്ന അമ്പിയമാണ്. കു എന്ന് പറയുന്ന ശബ്ദത്തിന് പൃഥ്വി എന്നർത്ഥമുണ്ട്, ഇവിടെ അതല്ല. കു എന്ന് പറയുന്ന അമ്പിയം, അത് സുബന്ധമായ സമാസം ചെയ്യുന്നു, അതൊരു സമാസം. പിന്നെ രണ്ടാമെന്ന് പറയുന്ന ഗതി, ഗതി സുബന്ധമായിട്ട് സമാസം ചെയ്യുന്നു, അത് രണ്ടാമത്തെ സമാസം. മൂന്ന് പ്രാദേഹ, പ്രാതി സുബന്ധമായിട്ട് സമാസം ചെയ്യുന്നു. അങ്ങനെ മൂന്ന് സമാസങ്ങളാണ് ഇതി വിധിക്കുന്നത്. ഒന്ന് കോവും സുബന്ധവുമായിട്ടുള്ളത്, മറ്റൊന്ന് ഗതിയും സുബന്ധമായിട്ടുള്ളത്, പ്രാതികളും സുബന്ധമായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കോവിന് ഉദാഹരണം കൊടുക്കുകയാണ്, കുസ്സിത പുരുഷ കുപുരുഷ. നിത്യസമാസമായോണ്ട് അസുപദ വിഗ്രഹം. കുസ്സിതനായ പുരുഷനാണ് കുപുരുഷൻ. കുസ്സിതനെന്നോ നിന്ദിതനെന്നോ എങ്ങനെയാണോ വിഗ്രഹിക്കാം. കൂവും പുരുഷനുമായിട്ട് സമാസം വരും. അലവ് വിഗ്രഹം എങ്ങനെയാണ്? കു പുരുഷസു കുഗതിപ്രാതയ സമാസം വന്നു. സുപ്പുലോപിച്ചു പരവലിംഗം ദന്ത്വ തത്പുരുഷയോ കുപുരുഷ എന്ന് വന്നു. അങ്ങനെ കുസു വേണ്ട, അത് അവ്യമായതുകൊണ്ട് അവിടെ സു വേണ്ട. അവ്യയത്തില് അവ്യദാക്സു സ്വത്ത് ലോപിക്കുന്നു, അപ്പൊ സു വേണ്ട. അലൗകിക ഗ്രഹത്തിൽ കു പുരുഷ സു എന്ന് തോന്നി. കുപുത്രോ ജായേത ക്വചിതപി കുമാതാ ന ഭവതി ദിവ്യപരാധക്ഷമാപണ സ്തോത്രം. അവിടെ ഇതാണ് പ്രയോഗിക്കുന്നത്, കുപുത്രോ ജായേത. കുപുത്ര എന്താണ്? നിന്ദിത പുത്ര ആണ് കുപുത്ര. കുപുത്രസു കുപുത്ര. കുമാത നിന്ദിത മാത. അവിടെ എന്ത് വരുന്നു? കു അലോചിക്കുന്നത് എങ്ങനെയാണ്? കു മാതൃസു മാതാസു കു മാതൃസു. സമാസം ഒന്ന് സുപ്പുലോപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? സുപ്പുലോപിക്കല്ല, സമാസം വന്നു കഴിഞ്ഞാൽ അത് വന്നു. കു മാതൃ സു എന്നിരിക്കുന്നിടത്ത് എന്താ വരുന്നത്? പ്രകാരം എന്തോരും അനങ്ങുന്നു. അനങ്ങുന്നു പിന്നീട് സർവനാമസ്ഥാന ജാസംബന്ധു ഉദാദീർഘം സുലോകം നണ്ടോപം എന്തുവരുന്നു കുമാത ബാക്കി ബാക്കി രൂപം ഏകോചനമല്ലേ മാതരു മാതര അങ്ങനെ പോയി നോക്കും ഇതുപോലെ ധാരാളം പ്രയോഗങ്ങൾ വരും ദുർമതി ദുര് മാതിസു കുഗതി പ്രാതയപ്രകാരം സമാസം വരുന്നു സുപുലഭിക്കുന്നു ദുർമതി സു ദുർമതി അങ്ങനെ വരുന്നു ദുഷ്പ്രവൃത്തി ദുഷ്പ്രവൃത്തി ഇങ്ങനെയൊക്കെ വരുന്നിടത്തെല്ലായിടത്ത് അവിടെ എന്തുവരുന്നു ദുര് പ്രവൃത്തി മാസം വന്നു ഇവിടെ ഷകാരം വരും പരത്തിൽ പായിരിക്കുമ്പോഴത്തേക്ക് പൂർവത്തിൽ വിസർഗത്തിന് സകാരം വരുന്നത് ഇദ്ദുതുപദസ്യ അപ്രത്യസ്യ അതായത് ഇവിടെ പരത്തിൽ പായിരിക്കുന്നുണ്ട് കുപ്പോഹോ കപ്പോച്ച പ്രകാരം പരത്തില് വിസർഗം അല്ലെങ്കിൽ സകാരം വരണം അതിന് അപവാദമായിട്ട് വരുന്ന സൂത്രങ്ങളാണ് പലതുകൊണ്ട് ഇണാഷ ഷകാരം വരും ഇത് ദുപദസിച്ച അപ്രത്യസ്യ നമസ്പുരസ്വർഗത്യൂഹ അങ്ങനെ പല സൂത്രങ്ങളുണ്ട് അങ്ങനെ ഷകാരം വരും നമസ്കാരം അവിടെ നമഹക്കാരം നമസ്കരോതി അവിടെ വിസർഗം അല്ലെങ്കിൽ വിസർഗമല്ലേ വരേണ്ടത് പക്ഷെ അവിടെ സർവോത്സവ നമസ്പുരസ്വർഗത്യൂഹോ പ്രകാരം സകാരം വരുന്നു ഇവിടെ ദുഷെന്ന് പറയുന്നിടത്ത് അങ്ങനെയാണ് ഇത് ഉപദേശിച്ച അപ്രത്യേകിച്ച് ഷ വരും അല്ലെങ്കിൽ ഇനാഷ പ്രകാര ഷ വരും ഇവിടെ ഇത് ഉപദേശിച്ച അപ്രത്യേക പ്രകാശം അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും ആദ്യം ദുര് നിര് അതുപോലെ ഇത് സുപുരുഷ അങ്ങനെ വരാം സുപുരുഷ അങ്ങനെയും വരാം അത് പ്രാതിയിൽ അടുത്ത് ഗതി പ്രാതിയിൽ വരുന്നു ഇവിടെ ഇപ്പോൾ ഒന്നേ വന്നുള്ളൂ ബാക്കി ഞാൻ ബാക്കിയാ പറഞ്ഞു കുപുരുഷ എന്ന് പറയുന്നത് അവിടെ ഒന്നേ വരത്തുള്ളൂ ബാക്കിയെല്ലാം ഇനി വരുന്നതാണ് ഇവിടെ ആദ്യം ഇപ്പൊ കുപുരുഷ പൂവിലെ എത്തിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇനി വരുന്നതാണ് പ്രാതിയിൽ വരുന്നതാണ് പ്രാതിയിലാണ് അതൊക്കെ വരുന്നത് ഇപ്പൊ കുപുരുഷ എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ ശബ്ദം കു പുരുഷ അതാണ് കു പുരുഷ കുമാത കുപുത്ര എന്ന് വരുന്നു ഇനി ഇതിന് വേറെ ഒന്നുണ്ട് പൂവിന് കഥാദേശം വരും കഥശുഹ കുസിതാശുഹ കഥശ്യം എന്ന് വരും അതിന് നമ്മൾ പഠിക്കുന്നതാണ് പൂവിന് കഥശുവെന്ന് ഈശദർത്ഥത്തിൽ കവോഷ്ണം പോഷണം ഇതുമെല്ലാം സമാസം വരുന്ന ഈ സൂത്രപ്രകാരമാണ് കുതിപ്രാതയ അത് അർത്ഥങ്ങളൊക്കെ വരുന്നതനുസരിച്ച് ആദേശങ്ങളും മാറി വരും പൂവിന് കവ വരും കാ വരും കഥ വരും, അങ്ങനെയൊക്കെയുള്ള ആദേശങ്ങൾ മാറി മാറി വരും. എല്ലായിടത്തും സമാസം വരുന്നത് ഉഗതി പ്രാദേഹ തന്നെ. കു, കത്, കവ, ക, ഇതെല്ലാം ആദേശങ്ങളും മാറി വരും. അത് പിന്നീട് വരും, തദ്ധിതത്തിൽ വരുന്നതാണത്. ഉത്തരപദം പരവേരിക്കുന്നു. ബാക്കി നേരത്തെ പറഞ്ഞ ഇതെല്ലാം ഇനി പ്രാതിയിൽ വരുന്നതാണ്, പ്രാതി സമാസത്തിൽ വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ ഗതി, ഗതിയുടെ അടുത്ത് വരും. അപ്പൊ കൂല് ആ കൂ മാത്രമേ ഉള്ളൂ, പക്ഷെ രൂപം മാറി വരുന്നത് അതിന് ആദേശം വന്നിട്ടാണ്. കത്, കവ, ക, ഇങ്ങനെയുള്ള രൂപ മാറ്റങ്ങൾ വരുന്നത് കൂവിന് ആദേശം വരും. സൂത്രം ഇത് തന്നെ, കുഗതി പ്രാദേഹ വന്നിട്ടാണ്. ഈഷദുഷ്ണമോഷ്ണം, ആ ഉഷ്ണം, അതൊക്കെ പ്രാതിയിൽ ആണ് വരുന്നത്, പ്രാതി സമാസമാണ്. പക്ഷെ പൊതുവെ കുഗതി പ്രാതയ സമാസം എന്ന് പറയും. പരവലിംഗം ബിന്ദു തത്പുരുഷയോ പ്രാപ്താപന്ന അലംപൂർവ ഗതി സമാസേഷു പ്രതിഷേധവും വക്തവ്യ. അതിന് ഇവിടെ നിഷേധവും വരും. ഗതി സമാസത്തിൽ, അതായത് ഗതി പ്രാതി സമാസം വരുന്നിടത്തെല്ലാം പരവലിംഗത്തെ നിഷേധിക്കുകയും ചെയ്യും. മുമ്പ് വന്നിട്ടില്ലേ അത്, പ്രാപ്താപന്ന അലംപൂർവ ഗതി സമാസേഷു പ്രതിഷേധവും വക്തവ്യ വന്നിട്ടുണ്ടോ? ഇല്ല. പരവലിംഗം ബന്ധു തത്പുരുഷം എന്നുള്ളതിനെ നിഷേധിക്കും ഈ ഗതി സമാസത്തിന്. അവിടെ രൂപമാറ്റം വരും, പരപദത്തിന്റെ ലിംഗം വരണമെന്നില്ല. പിന്നെ കുഗതി പ്രാതി പ്രകാരം കുഗുമായിട്ട് സമാസം വന്നു കഴിഞ്ഞാൽ ആദേശങ്ങൾ പലതും മാറി വരും. കുസിതോ അശുഹ കദശുഹ കദ്രഥ അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്. അതിലിപ്പോ ഈ കൊടുത്തിരിക്കുന്ന കൂവിന് മാത്രമുള്ള ഉദാഹരണമാണ്. ബാക്കി ഞാൻ പറഞ്ഞൊക്കെ ഇനി വരുന്ന ഗതി പ്രാതി, അതിൽ പ്രാതികൾക്കുള്ളതാണ്. പ്രാതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണോ, പ്രപരാപസമ അനോവ നിസന്ദുരു ദുസന്ദുരു നിയാം അഭിയാതി സോഹത്ത് അഭിപ്രതി പരിയൂപ ഏത് പ്രാതേ. ഈ പ്രാതികളുമായിട്ടുള്ള സമാസം. പിന്നെ ഗതി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഏതാണോ, ഉപസർഗാഹ ക്രിയായോഗേ ഗതിഷ്ഠ. ക്രിയായോഗത്തിൽ ഉപസർഗങ്ങൾ സംയം വരുന്നു, ഗതിസംയം വരുന്നു പ്രാതിക, അതാണ് ഗതി. അപ്പൊ ഈ ഒറ്റ സൂത്രത്തിൽ പല സമാസങ്ങളാണ് വരുന്നത്. ഒന്ന് കുവായിട്ടുള്ള സമാസം, മറ്റൊന്ന് ഗതിയുമായിട്ടുള്ള സമാസം, മറ്റൊന്ന് പ്രാതിയുമായിട്ടുള്ള സമാസം. അതിന് കൂവിന്റെ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തത്.